ൃതിഭ്യം കാന്തികഫലത്തിരോധനിശ്ചിത്തതിർഹേതുർവിനാകർമ്മണേദ സംഭാവ്യ കർമ്മം ഫലം ഐകാന്തികമാണ്, വ്യഭിചരിതമാണ്, മാറ്റമില്ലാത്തതാണ്. കർമ്മം ചെയ്താൽ ഫലം അവശ്യമുണ്ടാകും. ഇത് സാമാന്യമേ. ഇതിന് അപവാദമുണ്ട് ചില സ്ഥലങ്ങളിൽ. ഒരു കർമ്മത്തിൻ്റെ ഫലമായി വരുന്ന സംസ്കാരം പ്രായച്ഛത്വം കൊണ്ട് നശിക്കാം ചില സ്ഥലങ്ങളിൽ, എല്ലായിടത്തുമില്ല. മറിച്ചാണെങ്കിലോ ക്ഷയം കൊണ്ട് എല്ലാം നശിക്കും. ഇത് കർമ്മത്തിൻ്റെ നിയമമാണ്. എന്താണ് ശ്ലോകങ്ങളൊക്കെ ഉണ്ട്, കർമ്മനാശ ജലസ്പർശാത്കരത്വയാതി ലംഘന ഗണ്ഡകി ബാഹുതരണാത് ധർമ്മക്ഷരതി കീർത്തനാത്, ഇങ്ങനെയൊക്കെയുള്ള സ്മൃതികളുണ്ട്. അതാണ് പ്രായച്ചിത്താദി എന്ന് പറയുന്നത്. സ്വയം കീർത്തിക്കുന്നതുകൊണ്ട് പുണ്യം നശിച്ചു. പിന്നെ ഗംഗയിൽ സ്നാനം ചെയ്താൽ പാപം നശിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട്, പ്രായച്ചിത്തം കൊണ്ട് പാപം നശിക്കുന്നു, പുണ്യവും നശിക്കുന്നു. ഇതാണ് പ്രായച്ചിത്താദി എന്ന് പറയുന്നത്. അങ്ങനെ ചില അപവാദങ്ങളുണ്ട്. അല്ലെങ്കിൽ കർമ്മം അനുഭവം കൊണ്ടേ നശിക്കൂ. അതുകൊണ്ട് മരണസമയത്ത് ചില കർമ്മങ്ങൾ പ്രകടമായി ഫലത്തെ കൊടുക്കും, ചിലത് നശിക്കുമെന്ന് പറയുന്നത് ശരിയല്ല. ഇത് സിദ്ധാന്തം. സ്മൃതിരവി വിരുദ്ധ ഫലേന കർമ്മണ പ്രതിബദ്ധസ്യ കർമാന്തരസ്യ ചിരം അവസ്ഥാനം ദർശയതി കഥാജസ്വകൃതം കർമ്മ കൂടസ്ഥമിഹ തിഷ്ഠതി മജ്ജമാനസ്യ സംസാരേ യാവത് ദുഃഖാ വിമുച്ഛ്യതേ ഇത്യവഞ്ചാതീയക. പറയുന്നു, ചില ജീവന്മാർക്ക് ഈ ജന്മം മുഴുവൻ ദുഃഖമായിരിക്കും, പക്ഷെ അടുത്ത ജന്മത്തിൽ സുഖമായിരിക്കും. ചില ജീവന്മാർക്ക് അങ്ങനെയല്ല, ഈ ജന്മത്തിൽ തന്നെ അറിയാം കുറേ കാലം സുഖമായിരിക്കും, പിന്നെ ദുഃഖം. ചിലർക്ക് തിരിച്ചും വരാം, കുറേ കാലം ദുഃഖം, അത് കഴിഞ്ഞ് സുഖം. രോഗവും മറ്റും ധന നഷ്ടമൊക്കെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവർ അത് കഴിയുമ്പോൾ അതെല്ലാം മാറി സമ്പത്തൊക്കെ ഉണ്ടായി സുഖിക്കുന്നതും കാണാം. സ്വാമിമാർക്ക് അങ്ങനെയാണ്. ആദ്യകാലത്തൊക്കെ വലിയ കഷ്ടപ്പാടായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. മനുഷ്യർക്കും അങ്ങനെയാണ്, കുറേ കാലം ദുഃഖം കുറേ. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് മരണസമയത്ത് അഭിവ്യക്തമായ കർമ്മത്തിൻ്റെ ഫലമാണെങ്കിൽ ഒരു രൂപത്തിൽ വരണ്ടേ പറയുന്നു. അതിനും സമാനം പറയുന്നു, വിരുദ്ധ ഫലങ്ങളുള്ള കർമ്മങ്ങൾ വരുമ്പോൾ ഒന്നും മറ്റൊന്നിനെ കീഴ്പ്പെടുത്തും. പ്രബലമായത് പ്രവർത്തിക്കും, ദുർബലമായത് അവിടെ അടങ്ങിയിരിക്കും. ആ പ്രബലമായത് പ്രവർത്തിച്ച് കഴിയുമ്പോൾ പിന്നെ ദുർബലമായത് പ്രവർത്തിക്കും. അങ്ങനെ ആദ്യകാലത്ത് കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. അപ്പോൾ പ്രബലമായിരുന്നത് പാപമായിരുന്നു. പിന്നെ പുണ്യം അങ്ങോട്ട് വരുമ്പോൾ പിന്നെ സുഖം അനുഭവിക്കാൻ തുടങ്ങും. അതാണ് സ്വാമിമാരെല്ലാം അവസാന കാലത്ത് സുഖിക്കുന്നത്. ആദ്യകാലത്ത് കഷ്ടപ്പെടുന്നു. സാധാരണ മനുഷ്യർ തിരിച്ചും മറിച്ചും എല്ലാം വരാം. അതിന് സ്മൃതിയും പറയുന്നുണ്ട്. സ്മൃതി രവി വിരുദ്ധ ഫലേന കർമ്മണ പ്രതിബദ്ധസ്യ വിരുദ്ധ ഫലം എന്ന് വെച്ചാൽ പുണ്യമാണെങ്കിൽ പാപം വിരുദ്ധം, പാപമാണെങ്കിൽ പുണ്യം വിരുദ്ധം. അതുകൊണ്ട് പ്രതിബദ്ധമായ തടസ്സപ്പെട്ട കർമാന്തരസ്യ അങ്ങനെ ഉള്ളൊരു മറ്റൊരു കർമ്മം, പുണ്യം കൊണ്ട് പാപം തടസ്സമാകാം, പാപം കൊണ്ട് പുണ്യത്തിന് തടസ്സം വരാം. ചിരം അവസ്ഥാനം ദർശിച്ചത് വളരെ കാലം സുപ്തമായ അവസ്ഥയിലിരിക്കും. കഥാജ് സുകൃതം കർമ്മ. ചിലപ്പോ സുകൃതകർമ്മം എന്ന് വെച്ചാൽ പുണ്യം, പുണ്യകർമ്മ സംസ്കാരം. കൂടസ്ഥം ഇഹ തിഷ്ഠതി, മിണ്ടാതിരിക്കും എന്ന് വെച്ചാൽ ഫലം കൊടുക്കാതിരിക്കും, അതാണ് കൂടസ്ഥമായിരിക്കുക എന്ന് പറയുന്നു സംസാരത്തിൽ. അതുകൊണ്ട് ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരും, സുഖം അനുഭവിക്കാൻ കഴിയാതെ വരും. മജ്ജമാനസ്യ സംസാരേ യാവത് ദുഃഖാദ് വിമിച്ചത്, ഈ സംസാരത്തിൽ മുഴുകിയിരിക്കുന്നവൻ, സംസാരത്തിൽ മുഴുകിയിരിക്കുക എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ട് ദുഃഖങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതാണ് നമ്മൾ പറയുന്നത് അയാളുടെ കഷ്ടകാലം പോയി നല്ല കാലം വന്നു എന്ന് പറയുന്നു. അതാണ് അതിന് ജ്യോത്സ്യന്മാർ പറയും രാഹു കേതു ശനി ബുധൻ വ്യാഴം വെള്ളി എന്നെല്ലാം പറയും. ഇവിടെ പറയുന്നത് എന്താണോ, അത് സംസ്കാരമാണ്, പുണ്യസംസ്കാരവും പാപസംസ്കാരവുമാണ്, അതാണ് അതിനെ നിയന്ത്രിക്കുന്നതെന്നാണ്. അങ്ങനെ മുഴുകുക, ആഴ്ന്നു പോവുക. സംസാരേ മജ്ജമാനസ്യ, സംസാരത്തിൽ ആണ്ടുപോവുക, അതെന്താണ് ദുഃഖത്തെ കാണിക്കുകയാണ്. യാവത് ദുഃഖാത് വിമിച്ചതേ, ആ സംസാരത്തിൽ ഇങ്ങനെ മുഴുകിടക്കുകയെന്ന് വെച്ചാൽ ദുഃഖം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുക, അവിടെ ദുഃഖത്തിൽ നിന്നും ഒരു ശമനവും കാണുന്നുണ്ട്. അത് സമയമാകണ്ടേ, ഈ പാപമെല്ലാം അനുഭവിച്ചു തീരണ്ടേ, ഓടി ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. ആ ജോത്സ്യനെ സംബന്ധിച്ചു അങ്ങനെയാ, ജോത്സ്യനും കഷ്ടപ്പാടിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ജോത്സ്യൻ ഗ്യാരണ്ടി കൊടുക്കുന്ന നിങ്ങളുടെ കഷ്ടപ്പാട് മാറ്റിത്തരാ, എന്നെ പ്രായശ്ചിത്തം ചെയ്താൽ മതി എന്ന് പറയും. എന്തുകൊണ്ട് ജ്യോത്സ്യൻ കഷ്ടപ്പെടുന്നു, കാരണം ജ്യോത്സ്യൻ ഈ പാപകർമ്മമാണ് ഇരിക്കുന്നു. യാവദുഃഖാത് വിമിച്ചതേ, എത്ര കാലം ആ പാപ സംസ്കാരത്തിൽ നിന്ന് അയാൾക്ക് വിമോചനം വരുന്നില്ലയോ അത്രയും കാലം അയാൾ പാപം അനുഭവിച്ചത്, അത് അനുഭവിച്ചു തീരണം. അതാണ് നേരത്തെ പറഞ്ഞത് ഭോഗേന ക്ഷപയിത്വ, അനുഭവം കൊണ്ട് അതിനെ ക്ഷയിപ്പിക്കണം. അപ്പൊ പുണ്യം പിന്നെ ഫലം കൊടുക്കാൻ തുടങ്ങും, അപ്പൊ സുഖമായി. അപ്പൊ ഇയാൾ വിചാരിക്കോ ഞാൻ ചെയ്ത പ്രായശ്ചിത്തം ഫലമാണ്, അല്ലെങ്കിൽ പറയും സമയം മാറി, രാഹു പോയി കേതു വന്നു സന്തോഷമായി. ഇതിനെല്ലാം ഇവിടെ പറയുന്നത് ഒരു സമാധാനമുള്ളൂ, കർമ്മ സംസ്കാരം, പുണ്യപാപങ്ങളാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഈ പുണ്യപാപങ്ങൾ ഈ രാഹുവിനും കേതുവിനും എല്ലാവർക്കും ഉണ്ട്, അവരേത് ജ്യോത്സ്യന്റെ അടുത്ത് പോകും, ഏത് ജ്യോത്സ്യനെ കാണും. ലോകത്തങ്ങനെയാണ്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്കായിരിക്കും എപ്പോഴും കൂടുതൽ പ്രശ്നം, അങ്ങനെയാ കാണുന്നു. യതിച്ച കൃഷ്ണം അനാരബ്ധഫലം കർമ്മ ഏകസ്മിൻ പ്രായണേ അഭിവ്യക്തം സദേകാജാതി ആരഭേദ തദ്ഗ നരക തിരിയോനിഷു അധികാര അനവഗമാ ധർമാധർമ്മ അനുപത്തോ നിമിത്താഭാവ ഉത്തരാജാതിപത്യേത ബ്രഹ്മഹത്യാദീനാഞ്ച ഏകൈകസ്യ കർമ്മണോ അനേക ജന്മനിമിത്തത്വം സ്മര്യമാണം ഉപരുദ്ധേത. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒരു മരണസമയത്ത് തന്നെ എല്ലാ പുണ്യവും പാപവും എല്ലാം കൂടെ പ്രകടമായി ഒരു ജന്മം കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ദോഷം പറയുകയാണ്. കൃഷ്ണം അനാരബ്ധ ഫലം, ഇതുവരെ സഞ്ചിതമായിരിക്കുന്ന കർമ്മങ്ങൾ, അതാണ് അനാരബ്ധ ഫലം. കർമ്മത്തിന്റെ വിശേഷണമാണ് അനാരബ്ധം ഫലം യസ്യ കർമ്മണഃ, അങ്ങനെയുള്ള കർമ്മം, ഫലം കൊടുക്കാത്ത കർമ്മം. ഏകസ്മിൻ പ്രായണേ അഭിവ്യക്തം, അങ്ങനെ സംഭവിക്കില്ല, പക്ഷെ അങ്ങനെ ഒന്ന് കൽപ്പിച്ചാൽ ഒരു സംഭാവനയാണ്, ഒരിക്കലും സംഭവിക്കുന്ന കാര്യമില്ല, മരണസമയത്ത് പ്രകടമായാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യേകാം ജാതിയും ആരഭേത, അങ്ങനെ പ്രകടമായി ഏകാം ജാതിയും ആരഭേത, ഒരു ജന്മത്തെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുവരും? പിന്നെ സ്വർഗം, നരകം, മറ്റ് ജന്മങ്ങൾ, അതിൽ ജനിക്കാൻ ആളില്ലാതെ വരും. ധർമാധർമ്മങ്ങൾ ഉണ്ടാകാതെ വരും. പിന്നെ തുടർന്ന് ജന്മവും ഉണ്ടാകാതെ വരും. വീണ്ടും ജനിച്ചല്ലേ പുണ്യഭാവങ്ങൾ ഉണ്ടാകത്തുള്ളൂ, എന്നാലേ വീണ്ടും ജന്മങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ സംസാരം അവസാനിക്കുമെന്ന് പറയാനും പറ്റില്ല. കാരണം സംസാരം അനുഭവിക്കണം, അവസാനിക്കണമെങ്കിൽ ജ്ഞാനം വേണം. ഇത് ജ്ഞാനവുമില്ല, ജ്ഞാനവും ഉണ്ടാകുന്നില്ല. കർമ്മങ്ങളെല്ലാം അവസാനിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? പറയുന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുതിയൊരു ജന്മത്തിന് ഒരവസരവുമില്ല. കർമ്മങ്ങൾ അവസാനിച്ചു, മുക്തിയില്ല. അതിനെ പറയുന്നു ഒരു അന്തരാളാവസ്ഥ. എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരവസ്ഥ എത്തിച്ചേരും. തഥ സ്വർഗ നരക തിരിയോനിഷു അധികാര അനവഗമാ. സ്വർഗം നരകം രണ്ടുമുണ്ട്. സ്വർഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതുപോലെ തന്നെ നരകത്തിന്റെ വിശേഷങ്ങളും ഇനി പറയും, വിശദമായി തരും. അദ്വൈതികൾക്ക് സ്വർഗവും നരകവുമൊന്നും ഇല്ലാന്ന് സാധാരണ പറയും, മതപ്രഭാഷണത്തിൽ നമ്മൾ കേട്ടിരിക്കും. പക്ഷെ ഇവിടെ ഭാഷകാരനെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് വിശദമായിട്ട്. സ്വർഗം, നരകം, പിന്നെ തിരിയോനികൾ, മൃഗങ്ങൾ, ഇതിലെല്ലാം അധികാര അനവകമാ. അവിടുത്തെ ജന്മം, അതാണ് അവിടുത്തെ അധികാരം എന്ന് പറയുന്നത്. അതില്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ജന്മത്തെക്കുറിച്ച് ശ്രുതി പറയാതെ വരും, അതിന് പ്രമാണമില്ലാതെ വരും. അങ്ങനെ ഒരു ജന്മമില്ല എന്ന് നമ്മൾ ധരിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ധർമാധർമാനത്വം, പിന്നെ ഇവിടെ പുണ്യപാപങ്ങളുണ്ടാകുന്നു. ഭരണത്തോടുകൂടിയെല്ലാം തീർന്നില്ലേ? നിമിത്താഭാവ ഉത്തരാജാതിർ ഉത്പത്തി ചെയ്ത, പിന്നെ ഉത്തരജാതി ഉണ്ടാകാതെ പോകും. ശരി, വേണ്ട, മരണത്തോടുകൂടി എല്ലാം അവസാനിക്കട്ടെ എന്ന് കരുതിയാലോ അത് ശാസ്ത്രത്തിന് വിരോധം വരും. അങ്ങനെ അവസാനിക്കാൻ പാടില്ല. പല ദോഷങ്ങളുണ്ട്. കാരണം ഒരു കർമ്മത്തിന്റെ ഫലം അടുത്തൊരു ജന്മം കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ ശരി, പക്ഷെ ബ്രഹ്മഹത്യ പോലെയുള്ള കർമ്മങ്ങളുടെ ഫലം പറഞ്ഞിരിക്കുന്ന അങ്ങനെ അല്ല. അനേക ജന്മങ്ങളിൽ അനുഭവിക്കണമെന്നാണ്. ശ്വസൂകര ഖരോഷ്ഠാണ ഗോ അച അവി മൃഗപക്ഷിണാം ചണ്ടാള പുൽക്കസാനാം ച ബ്രഹ്മ യോനി മരിച്ചതി. ബ്രഹ്മ, ബ്രാഹ്മണനെ കൊല്ലുന്നവൻ ഒരു ജന്മം കൊണ്ട് അവൻ്റെ പാപം അനുഭവിച്ച് തീരത്തില്ല. അവൻ എന്തൊക്കെ വേണ്ടി വരും? പട്ടിയാകണം, പന്നിയാകണം, കഴുതയാകണം, ഒട്ടകമാകണം എന്നാണ്. ഇവിടെ ജനിച്ചപ്പോൾ ഒരു അറബി നാട്ടിൽ പോയി ജനിക്കേണ്ടി വരും. ഗോ, ചെമ്മരിയാട്, തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയി ജനിക്കണം. അജ അവി, മൃഗങ്ങളായി പക്ഷികളായി. പിന്നെ ഇവരുടെ കൂട്ടത്തിൽപ്പെടുന്ന രണ്ടുപേരുണ്ട്, ചണ്ടാളനും പുൽക്കസനും. ആ രണ്ട് മൃഗങ്ങളായും ജനിക്കേണ്ടി വരും എന്നാണ്. അവരൊക്കെ ആ മൃഗങ്ങളുടെ കൂട്ടത്തിൽ അവിടുത്തിരിക്കും. പല ജന്മങ്ങൾ ജനിക്കേണ്ടി വരുമെന്നർത്ഥം. അപ്പോൾ ഇതിനെന്ത് സമാനം പറയും? ഇതിന് പ്രമാണം സ്മൃതിയാണ്. ഒരു കർമ്മത്തിന് അനേക ഫലങ്ങളുണ്ടെങ്കിൽ, ഓ, മരണസമയത്ത് എല്ലാം പ്രകടമായി, അടുത്തൊരു ജന്മം കിട്ടിയാൽ പോരാ, അനേക ജന്മങ്ങളിൽ അനുഭവിച്ചു തന്നെ തീരണം. എന്നാണ്. അതാണ് ബ്രഹ്മഹത്യാദീനഞ്ച ഏകൈകസി കർമ്മണ. അതുകൊണ്ട് ബ്രഹ്മഹത്യാദികൾ ഓരോരോ കർമ്മത്തിന് അനേക ജന്മ നിമിത്തത്വം, അനേക ജന്മത്തിന് നിമിത്തമാണെന്ന് പറയുന്നത് സ്മരിയമാണം. സ്മൃതികളിൽ പറയുന്നത് വരുദ്ധേത, അതിന് വിരോധം വരും. ചോദിക്കുന്നു, ഇതൊക്കെ നിങ്ങളീ പറയുന്നുണ്ടല്ലോ, ബ്രഹ്മഹത്യ ചെയ്ത ഒരുപാട് ജന്മമുണ്ട്, ഇന്ന കർമ്മം ചെയ്താൽ സ്വർഗത്തിൽ പോകാം, ഇന്ന കർമ്മം ചെയ്താൽ നരകത്തിൽ പോകും, ഇതൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും? ഇതിൻ്റെയൊക്കെ കാര്യകാരണ ബന്ധം ഏതെങ്കിലും തരത്തിൽ തെളിയിക്കാൻ പറ്റും? അതൊന്നും അതിന് തെളിയിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിന് തെളിവുണ്ട്. തെളിവെന്ന് പറഞ്ഞാൽ പ്രമാണമുണ്ട്. എന്താണ് ശാസ്ത്രം പഴയകാലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലാതെ പിന്നെ വേറെ ഇതിനൊന്നും പറയാനില്ല. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള യുക്തി വിചാരമാണ് ഇവിടെ ചെയ്യുന്നത്. അത് പലതവണ പറഞ്ഞു, ഇതിപ്പോൾ നാലാമത്തെ തവണയാണ് പറയുന്നത്. കാരണം അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ശ്രുതിയും സ്മൃതിയും മാത്രമേ ഉള്ളൂ പ്രമാണം. ആസ്തികന്മാർ വിശ്വസിക്കും, അല്ലാത്തവരും നിഷേധിക്കും. അല്ലാതെ വേറെ അനുമാനമോ ഉപമാനമോ മറ്റു പ്രമാണങ്ങൾ, കാരണം യഥാർത്ഥ അനുഭവം പ്രമാണങ്ങളിലൂടെ ഉണ്ടാവും, വേറെ വഴിയൊന്നുമില്ല. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അറിയാമെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി അറിയുക. പ്രത്യക്ഷമായെന്ന് ഇത് അറിയാൻ പറ്റത്തില്ല. പ്രത്യക്ഷമായി സുഖവും ദുഃഖം അനുഭവിക്കുക, അതിൻ്റെ കാരണം പുണ്യഭാവങ്ങളെന്നൊന്നും അറിയാൻ ഒരു വഴിയില്ല. പഴയ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നു, അതാണ് ശാസ്ത്രം. അതാണ് അടുത്ത് പറയുന്നത്, ധർമ്മധർമ്മയോ സ്വരൂപ ഫല സാധനാദി സമധികമേ. ധർമാധർമ്മങ്ങളുടെ പുണ്യഭാവങ്ങളുടെ എന്താണ് അതിൻ്റെ സ്വരൂപം, എന്താണ് അതിൻ്റെ ഫലം, സ്വർഗമാണ് നരകമാണ് ജന്മങ്ങളാണ്, എന്താണ് അതിൻ്റെ സാധനം, ഇഷ്ടാപൂർത്താദി കർമ്മങ്ങളാണ്, വിഹിത കർമ്മങ്ങളാണ്, നിഷിദ്ധ കർമ്മങ്ങളാണ്, ഇക്കാര്യത്തിൻ്റെ സമധികമേ സമ്യക് ജ്ഞാനത്തിന് ശാസ്ത്രാ അതിരിക്തം കാരണം ശക്യം സംഭാവിക്കുന്നു. ശാസ്ത്രമല്ലാതെ അതിരിക്തമായ ഒരു കാരണവും കൽപ്പിക്കാൻ സാധ്യമല്ല. ഇപ്പൊ പുനർജന്മം പോലെയുള്ള കാര്യങ്ങൾക്ക് പ്രമാണശാസ്ത്രം മാത്രമാണ്. സാധാരണ പുനർജന്മം പോലെയുള്ള കാര്യങ്ങളെ സമർത്ഥിക്കുന്നത് പറയും, ഇന്ന സ്ഥലത്ത് ഒരാൾ ജനിച്ചതിന് ശേഷം പൂർവ്വജന്മത്തിലെ കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറയുന്നു. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും പ്രമാണമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. നൂറുപേരിൽ ഒരാൾ അറിയുന്നു, നൂറുപേർക്കും അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനെങ്ങനെ പ്രമാണമാക്കും? പ്രമാണം എന്ന് പറയുന്നത് സർവസാധാരണമായിരിക്കണം, സർവസമ്മതമായിരിക്കണം. നല്ല പേര് അതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ സ്വീകരിക്കാമെന്നുള്ള എന്താണോ അങ്ങനെയുള്ളത് ശബ്ദപ്രമാണം. അത് സർവസമ്മതമല്ല, പക്ഷെ ആസ്തികന്മാർക്ക് സമ്മതമാണ്. ആസ്തികന്മാരെ സംബന്ധിച്ച് അത് സർവസാധാരണവുമാണ്. അതിനെ സ്വീകരിച്ചുകൊണ്ട് ഇതൊക്കെ അംഗീകരിക്കുക എന്നുള്ളതാണ്. നജാദിഷ്ടഫലസ്യ കർമ്മണ കാരീര്യാദേഹേ പ്രായണം അഭിവ്യഞ്ജക സംഭവതീറ്റി അവ്യാപികാപീയം പ്രായണസ്യ അഭിവ്യഞ്ജകത്വ കൽപ്പന. മാത്രമല്ല, ചില കർമ്മങ്ങളുണ്ട്, വൈദിക കർമ്മങ്ങൾ ദുഷ്ടഫലത്തെ കൊടുക്കും. അതിനാണ് ഇവിടെ പറഞ്ഞത് കാരീരിയാകും എന്ന് പറയുന്ന യാഗം ദുഷ്ടഫലത്തെ കൊടുക്കും. ദുഷ്ടഫലം കൊടുക്കുക എന്ന് വെച്ചാൽ കാരീരിയാഗം ചെയ്തു കഴിഞ്ഞാൽ മഴ പെയ്തിരിക്കും എന്നാണ്. ഒരാൾ കാരീരി യാഗം ചെയ്തു, മഴയില്ലാത്ത സമയത്താണ് യാഗം ചെയ്തത്. ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞോ, ഒരു വർഷം കഴിഞ്ഞോ, രണ്ടു വർഷം കഴിഞ്ഞോ, മൂന്ന് വർഷം കഴിഞ്ഞോ മഴ പെയ്യാതിരിക്കില്ലല്ലോ. മഴ പെയ്യും. അപ്പോൾ യാഗത്തിൻ്റെ ഫലമാണ് മഴ. അപ്പോൾ അത് പ്രത്യക്ഷ ഫലമല്ലേ, പൊതുവെ പ്രത്യക്ഷ ഫലമാണ് കതിരി യാഗത്തിൻ്റെ ഫലം. കാരണം ഇടയ്ക്കും മറയ്ക്കുമൊക്കെ മഴ പെയ്യാറുണ്ട്, പിന്നെ അത് പ്രത്യക്ഷ ഫലമാകാതിരിക്കുന്ന എങ്ങനെ? ഇപ്പം മരണസമയത്ത് കർമ്മം ഫലത്തെ എല്ലാ ഫലങ്ങളെയും അഭിവഞ്ജിക്കുന്നു എന്ന് പറഞ്ഞാൽ കരീരി യാഗത്തിൻ്റെ ഫലം മരണത്തിന് മുമ്പ് തന്നെ കിട്ടിയല്ലോ, പിന്നെ മരണസമയത്ത് എന്ത് ഫലത്തെ അതുണ്ടാക്കുന്നു? ഇപ്പം മരണസമയത്താണ് കർമ്മഫലം പ്രകടമാകുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം കരീരി യാഗത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് മരണത്തിന് മുമ്പ് തന്നെ ഫലം കിട്ടുന്നു. എന്നാൽ മരണസമയത്ത് അഭിവ്യക്തമാകുന്നെന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ മഴ വീണു, അതല്ലല്ലോ. ഇനി ഒരാള് മഴയ്ക്ക് വേണ്ടി കർമ്മം ചെയ്തു, കഷ്ടകാലത്തിന് പിറ്റേ ദിവസം മരിച്ചുപോയി, പേടിക്കേണ്ട കാര്യമില്ല, അടുത്ത ജന്മത്തിൽ മഴ കിട്ടും, മഴ എന്തായാലും ഉറപ്പാണ്. ഇതാണ് പറയുന്നത്. ഇല്ലെങ്കിൽ അയാൾ മരിച്ചുപോയി, മഴ പെയ്യുമല്ലോ, മറ്റുള്ളവരറിയുമല്ലോ, ഓ ഇന്ന രാജാവ് കരീരി യാഗം ചെയ്തിട്ട് മരിച്ചതുകൊണ്ടാണ് ഇപ്പം നമുക്ക് മഴ കിട്ടിയത്, അതുകൊണ്ട് എന്തായാലും ഫലം ഉറപ്പാണെന്ന്. പിന്നെ മരണസമയത്ത് കർമ്മങ്ങൾ അഭിവ്യക്തമായി ഫലം കൊടുക്കുമെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. ദുഷ്ടഫലസ്യ കർമ്മണ കരീരിയാതേ, ദുഷ്ടഫലമുള്ള കർമ്മം കരീരിയാതിയാകുന്നുണ്ട്. പ്രായണം അഭിവ്യഞ്ജകം, മരണമാണ് ഫലത്തെ കൊടുക്കുന്നതെന്ന് പറയുന്നത് സംഭവതി ത്യവ്യാപിക, വ്യാപകത്വം ഇല്ല. എത്രയെത്ര കാരുരിയാഗം അല്ലെങ്കിൽ എത്രയെത്ര കർമ്മ, തത്ര തത്ര മരണേ ഫല അഭിവ്യഞ്ജകത്വം എന്നൊരു വ്യാപ്തി പറയാൻ പറ്റത്തില്ല. കരീരിയാഗത്തിൽ അങ്ങനെയല്ല, മരണത്തിന് മുമ്പേ ഫലമുണ്ട്. അവ്യാപിയും പ്രായണസ്യ അഭിവ്യഞ്ജകത്വ കൽപ്പന, അതുകൊണ്ട് പ്രായണം അഭിവ്യഞ്ജകമാണെന്ന് പറയുന്ന കൽപ്പന ശരിയല്ല. ഇനി മുമ്പ് പറഞ്ഞ ഓരോ പ്രശ്നത്തിന് സമാനം പറയുന്നു. പ്രതിപോന്യാസോവി കർമ്മ ബലാബല പ്രദർശനേനൈവ പ്രതിനീത. നേരത്തെ പറഞ്ഞല്ലോ വെളിച്ചം വന്നു കഴിഞ്ഞാൽ പടത്തെ അഭിവ്യക്തമാകും, പടരൂപത്തെ അഭിവ്യക്തമാക്കത്തില്ല, ഘടത്തെ വ്യക്തമാക്കത്തില്ല. ഇങ്ങനെ പറയാൻ പറ്റില്ല, വെളിച്ചം എല്ലാത്തിനും സമാനമാണ്. അതുപോലെ കർമ്മം എല്ലാ ഫലങ്ങളെയും, മരണം എല്ലാ ഫലങ്ങളെയും പ്രകടമാക്കുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതിനെ നിഷേധിക്കുന്നു, അത് ശരിയല്ല. പ്രദീപ ഉപന്യാസവും കർമ്മ ബലാബല പ്രദർശനേന പ്രതിനീത. നിഷേധിച്ചു കർമ്മ ബലാബല പ്രദർശനം എന്ന് വെച്ചാൽ പ്രബലമായ കർമ്മം ഫലം കൊടുക്കും, അബലം ദുർബലമായ കർമ്മം ഫലം കൊടുക്കത്തില്ല. മരണസമയത്ത് എല്ലാത്തിൻ്റെയും ഫലം പ്രകടമാകത്തില്ല. സ്ഥൂല സൂക്ഷ്മരൂപാഭിവ്യക്തി അനഭിവ്യക്തി വച്ചയിതം ദൃഷ്ടം. അത് നിങ്ങളാ പ്രദീപ ദൃഷ്ടാന്തം കൊടുത്തല്ലോ, അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രദീപം എന്ന് പറയുന്നത് ഘടത്തെയും പടത്തെയും ഒരുപോലെ അഭിവ്യക്തമാക്കും, പക്ഷേ സ്ഥൂലമായ രൂപത്തെ അഭിവ്യക്തമാക്കുമ്പോൾ സൂക്ഷ്മരൂപത്തെ അഭിവ്യക്തമാക്കുന്നില്ല, ആ വ്യത്യാസമുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ ബലമായതിനെ പ്രകടമാക്കും, ദുർബലത്തെ പ്രകടമാക്കത്തില്ല. അത് ദൃഷ്ടാന്തത്തെ വേറെ തരത്തിൽ നിഷേധിക്കുകയാണ്. സ്ഥൂല സൂക്ഷ്മരൂപ അഭിവ്യക്തി അനഭിവ്യക്തിവർ ഇതം ദൃഷ്ടം, ഇതാണ് അതിന് ദൃഷ്ടാന്തം. പ്രകാശ സ്ഥൂല രൂപത്തെ പ്രകടമാക്കും, സൂക്ഷ്മരൂപത്തെ പ്രകടമാക്കത്തില്ല. അതുപോലെ കർമ്മവും യഥായി പ്രതിഭ സമാനേ വിസന്നിധാനേ സ്ഥൂലൻ രൂപം അഭിവ്യനക്തിന സൂക്ഷ്മം, അത് തന്നെ വിശദീകരിക്കുന്നു. പ്രതിഭ എങ്ങനെയാണോ സന്നിധാനം തുല്യമായിരിക്കെ ഒരു സ്ഥലത്തിരിക്കെ സ്ഥൂലൻ രൂപം അഭിവ്യനക്തി സ്ഥൂല രൂപത്തെ കാണിക്കുന്നു, പിന്നെ സൂക്ഷ്മം പരമാണുവിന്റെ രൂപത്തെ അത് കാണിക്കുന്നില്ല. ഏവം പ്രായണം സമാനേപി അനാരബ്ധഫലസ്യ കർമ്മജാതസ്യ പ്രാപ്ത അവസരത്വേ ബലവതഹ കർമ്മണോപ്രത്തി ഉദ്ഭാവേതി ന ദുർബലസ്യ. അതുപോലെ മരണവും എല്ലാ അനാരബ്ധ ഫലങ്ങളും സന്നിഹിതമായിരിക്കെ പ്രബലമായ കർമ്മത്തെ പ്രകടമാക്കും, ദുർബലമായതിനെ അമർത്തി വയ്ക്കും. വിശദീകരിക്കുന്നു. ഏവം പ്രായണം സമാനേവി അനാരബ്ധഫലസ്യ മരണം എല്ലാ കർമ്മങ്ങൾക്കും തുല്യമാണെങ്കിലും ഫലം കൊടുക്കാത്ത കർമ്മജാതസ്യ പ്രാപ്താവസരത്തെ എല്ലാത്തിനും പ്രകടമാകാനുള്ള അവസരം തുല്യമാണെങ്കിലും ബലവധ കർമ്മണോ വൃത്തി ഉദ്ഭാവയി പ്രബലമായ കർമ്മത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും ദുർബലസ്യ ദുർബലത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകത്തില്ല. തസ്മാ ശ്രുതി സ്മൃതി ന്യായ വിരോധ അശ്ലിഷ്ടോ അയം അശേഷ കർമ്മ അഭിവ്യക്തി അഭിമകമ. ഭാഷകാരൻ ഈ ഭാഷ്യം രചിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ ആരെങ്കിലും ഈ മുമ്പ് പറഞ്ഞ സിദ്ധാന്തങ്ങളെല്ലാം അനുസരിച്ച് ഭാഷ്യം എഴുതിയിരുന്നിരിക്കാം. അതുകൊണ്ടാകാം ഇത്രയും വിശദമായി ചർച്ച ചെയ്യുന്നു. ഇത്രയേ പറയാനുള്ളൂ. ഈ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് ഇത്രയേ പറയാനുള്ളൂ. ഇത് ആദ്യം പറഞ്ഞെങ്കിൽ നമ്മൾ ഇത്രയും ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്താണ് തസ്മാ ശ്രുതി സ്മൃതി ന്യായ വിരോധ? അതുകൊണ്ട് ശ്രുതി സ്മൃതി ശ്രുതിക്കും സ്മൃതിക്കും ന്യായത്തിനും യുക്തിക്കും വിരോധമായതുകൊണ്ട് അശ്ലിഷ്ടോയം അശേഷ കർമ്മ അഭിവ്യക്തി അഭ്യമാണ്. സർവകർമ്മങ്ങളും പ്രകടമാകുന്നു എന്ന് പറയുന്ന ഈ താങ്കളുടെ സിദ്ധാന്തം അശ്രേഷ്ഠമാണ്, ശ്രേഷ്ഠമല്ല. അത് ഒരുപാട് ന്യൂനതകളുള്ളതാണ്. ശേഷകർമ്മ സദ്ഭാവേ അനന്മോക്ഷ പ്രസംഗ ഇതി അയം അപ്പി അസ്ഥാനേ സംഭ്രമ. നേരത്തെ പറഞ്ഞല്ലോ എല്ലാ കർമ്മങ്ങളും തീർന്നു. ഇവിടെ സ്വർഗത്തിനു വേണ്ടി ചെയ്ത കർമ്മങ്ങളെല്ലാം അവിടെ പോയി അതിൻ്റെ ഫലങ്ങളെല്ലാം അനുഭവിച്ച് കർമ്മമില്ലാതെ വന്നു കഴിഞ്ഞാൽ ദേവന്മാർക്ക് മോക്ഷം കിട്ടാതെ പോകുന്നു പറഞ്ഞു. അതും അസ്ഥാനത്തുള്ള ഒരു സംഭ്രമമാണ്, നിങ്ങളുടെ ഭ്രാന്തി മാത്രമാണ്, കാര്യം മനസ്സിലാക്കാത്ത. തസ്മാ ആ ശേഷകർമ്മ സദ്ഭാവേ അനന്മോക്ഷ പ്രസംഗീത്യം അപ്പി അസ്ഥാനേ. പിന്നെ അതൊരു പക്ഷം പറഞ്ഞു. മറ്റൊരു പക്ഷം പറയുന്നത് എന്താണ്? പോയിട്ട് തിരിച്ചു വരുമ്പോൾ കർമ്മ ശേഷിച്ചിരുന്നു കഴിഞ്ഞാൽ മോക്ഷമില്ലാതെ പോകും. ശേഷിക്കാതിരുന്നാലും പ്രശ്നമാണ്, ശേഷിച്ചാലും പ്രശ്നമാണ്. രണ്ടു പക്ഷവും നേരത്തെ പറഞ്ഞു. രണ്ടാമത്തെ പക്ഷമാണ് പറയുന്നത്, ശേഷകർമ്മ സദ്ഭാവേ കർമ്മ ശേഷിച്ചാൽ അനന്മോക്ഷ പ്രസംഗം മോക്ഷമില്ലാതെ എന്ന് പറഞ്ഞല്ലോ. ഇത്യയം അപ്പി അസ്ഥാന, ഇതും ഒരു അസ്ഥാനത്തുള്ള സംഭ്രമമാണ്. എന്തുകൊണ്ട്? സമ്യക് ദർശനാ അശേഷ കർമ്മക്ഷേശ്വരദേ. എവിടെയോ പോയിട്ട് വരട്ടെ, എത്രയോ ജന്മങ്ങൾ ജനിച്ചോട്ടെ, അതൊന്നും പ്രശ്നമല്ല. കർമ്മം എത്ര ശേഷിച്ചാലും, അനന്ത ജന്മങ്ങളുടെ കർമ്മം ശേഷിച്ചാലും ശരി, സമ്യക് ദർശനം ഏത് ജന്മത്തിലുണ്ടാകുന്നു അപ്പോൾ മോക്ഷം. അതുകൊണ്ട് കർമ്മശേഷത്തെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അവിടെ പോയി സ്വർഗം എല്ലാം അനുഭവിച്ചിട്ട് വന്നിട്ടും കർമ്മം ശേഷിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് വ്യാകുലപ്പെട്ട സമ്യക് ദർശനം മതി. സമ്യക് ദർശനാത് അശേഷ കർമ്മക്ഷേ ശ്രുതി, അത് ശ്രുതി പറയുന്നുണ്ട്. തസ്മാൻ സ്ഥിതമേതത് സ്ഥിതം ഏത ദൈവ അനുശയവന്തോ അവരോഹം തീരി. അതുകൊണ്ട് ഇതുവരെയുള്ള ചർച്ചയിൽ നിന്ന് സിദ്ധമായത് ഇതാണ്. ഇവിടെ ചന്ദ്രലോകത്ത് പോയിട്ട് തിരിച്ചു വരുന്നവർക്കും കർമ്മമുണ്ട്. കർമ്മം കൊണ്ട് തന്നെയാണ് അവർ വരുന്നത്, അതിനനുസരിച്ചാണ് അവരുടെ ജന്മം. ഇതാണ് സിദ്ധാന്തം. തസ്മാ സ്ഥിതമേത ഏതസ്ഥിതം സിദ്ധം, ഇതിലുള്ള വിചാരങ്ങളിലൂടെ നിർണയിക്കപ്പെട്ടു. എന്താണ് ഏതദൈവ അനുശയവന്തോ കർമ്മ ലേശം ഉള്ളവർ അവരോഹന്തി മടങ്ങി വരുന്നു. തേജ അവരോഹന്ത യഥായിതം അനേവം ച അവരോഹന്തി. അതിലൊരു കാര്യം പറയുന്നു ശ്രുതി എന്ന യഥായിതം അനേവം ച. ഇത് ശ്രുതി തന്നെ പറയുകയാണ്, പോയ വഴിക്ക് തന്നെ വരണമെന്നല്ല, തിരിച്ചും വരാം. അങ്ങനെയാണ് നമ്മൾ വലിയ മലയൊക്കെ കയറുമ്പോഴത്തേക്ക് പോകുന്ന വഴി കൂടെ അല്ല, തിരിച്ചിറങ്ങുന്ന ചിലപ്പോൾ എളുപ്പ വഴി കൂടെ ആയിരിക്കും. അവരാണ് സ്വർഗത്ത് പോയിട്ട് തിരിച്ചു വരാനും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. അതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇനി വരുന്ന ഭാഗത്ത് ഈ വഴികളെക്കുറിച്ചുള്ള ദീർഘ ചർച്ചയുണ്ട്. വഴികൾ എങ്ങനെയൊക്കെ പോകുന്നു, തിരിച്ചു വരുന്ന എങ്ങനെയൊക്കെയാണ്, അതിന് ശ്രുതിയിൽ പലയിടത്തും പല വഴികൾ പറയുന്നു. ഭാഷ്യകാരൻ ആ വഴികളെല്ലാം ഒരു ഹൈവേ ആക്കി മാറ്റിത്തരുന്നു, കാര്യം എളുപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. തേജ അവരോഹന്ത തിരിച്ചു വരുന്നവർ യഥാ ഇതം പോയതുപോലെയും അനേവഞ്ച അങ്ങനെ അല്ലാതെയും അവരോഹന്തി തിരിച്ചു വരുന്നു യഥാഹിതമിതി യഥാഗതമിത്യർത്ഥം. യഥാഹിതം എന്ന് വെച്ചാൽ പോയതുപോലെ, അനേവമിതി തദ്വിപരീയണം, മറിച്ചെന്ന് വെച്ചാൽ വേറൊരു രീതിയിൽ ചേർത്താം. ധൂമാകാശയോഹോ പിതൃയാനേ അധ്വന്യുപാത്തയോഹോ അവരോഹേ സങ്കീർത്തനാ യഥാഹിതം ശബ്ദാച്ച യഥാഗതമിതി പ്രതീയത്തെ. അപ്പോൾ ധൂമ ആകാശ മാർഗത്തിലൂടെ പോകുന്നു, തിരിച്ചതുവഴി തന്നെ വരുന്നു എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. ധൂമാകാശയോ പിതൃയാണ് പ്രതിയാനത്തെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അധ്വനി ആ മാർഗത്തിൽ ഉപാത്തയോഹോ ധൂമാകാശയോഹോ ധൂമാകാശങ്ങളെ കുറിച്ച് പറഞ്ഞു. അവരോഹി സങ്കീർത്ത തിരിച്ചു വരുമ്പോഴും അത് പറയുന്നു. യഥാഹിതം ശബ്ദാശ ശ്രുതി പറഞ്ഞു യഥാഹിതം പോയതുപോലെ യഥാഗതമിതി പ്രതീയത പോയതുപോലെ വരുന്നു. രാത്രിയാദി അസങ്കീർത്തനാദ് അഭ്രാദ്യുപാസംഖ്യാനാശ്ച വിപരീയോപി പ്രതീയത. പക്ഷേ തിരിച്ചു വരുന്ന കാര്യം പറയുമ്പോൾ ചിലടത്ത് രാത്രിയെ കുറിച്ച് പറയുന്നില്ല, അഭ്രത്തെക്കുറിച്ച് പറയുന്നു. അവിടെ അഭ്രവും മേഘവും പറയുന്നുണ്ട്. മേഘത്തിൻ്റെ തന്നെ വേറൊരു ഇതാണ് അഭ്രം. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വഴി അല്പം മാറ്റി പറയുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് ഇനി വിശദീകരിക്കും, അതുകൊണ്ട് അതുകൂടെ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് പോയതുപോലെ അല്ല വിപരീയോപി യഥാഹിതം യഥാഗതം ന, മറിച്ച് പറയുന്നുണ്ട് എന്നർത്ഥം. നൈവം അനേവം. അങ്ങനെ ഭാഷകാരൻ ഇത് ഇത്രയും വിശദമായി ചർച്ച ചെയ്തു എന്തിനു വേണ്ടിയാണെന്ന് ആദ്യമേ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? വിരക്തി ഉണ്ടാകാം. കാരണം ഇത് ഇത്രയും ചർച്ച ചെയ്തപ്പോൾ തന്നെ നമുക്കെല്ലാം വിരക്തി വന്നു. ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ, ഇത് തന്നെ ഭാഷകാരന് ഉദ്ദേശിച്ചത്. ഇത് കേൾക്കുന്നത് തന്നെ വിരക്തി ഉണ്ടാകുമെങ്കിൽ പോയാൽ എന്തായിരിക്കും സ്ഥിതി, പോക്കുവരവ്? ഇത്ര തന്നെ പറയുന്നു തുടക്കത്തിൽ, ഇത് തന്നെയാണ്. അപ്പോൾ കേട്ടും പറഞ്ഞും നമ്മൾ മടുത്തു പോകും. അപ്പോൾ പോയാലോ? ഇത് തന്നെ. അപ്പോൾ വിരക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത് വെറുതെ അല്ല. ഇത് ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇനി യാത്ര ചെയ്യാനുള്ള ആഗ്രഹം കുറയും. അണിൻ്റെ ഒരു ഗുണം മുഴുവൻ യാത്രയെക്കുറിച്ചല്ലേ പറയുന്നത്. അതുകൊണ്ട് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ ഇത് ചർച്ച ചെയ്യണം. അപ്പോൾ വിരക്തി ഉണ്ടാവും. യാത്രയൊക്കെ അവസാനിപ്പിച്ച് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കും. അതാണ് ഇതിൻ്റെ ഗുണം. അതുകൊണ്ട് ഇത് വ്യർത്ഥമല്ല. ചരണാത് ഇതി ചേർന്ന ഉപലക്ഷണാർത്ഥേരി കാർഷ്ണാജിനി, ഇത് കാർഷ്ണാജിനി എന്ന് പറയുന്ന ഒരാചാര്യന്റെ അഭിപ്രായം പറയുകയാണ്. അധാപിസ്യ, അതിങ്ങനെയും വരാം, പക്ഷാന്തരത്തെ കാണിക്കാനാണ് അധാപിസ്യാദെന്ന് പറയുന്നത്. യാശ്രുതിൽ അനുശയ സ്വഭാവ പ്രതിപാദനായ ഉദാഹൃത തത് രമണീയ ചരണാഹ സാഖലു ചരണാദി യോന്യാപത്തിം ദർശയതി നാനുശയാ. ഒരു കാഴ്ചപ്പാട്, കർഷ്ണാജിനി എന്ന് പറയുന്ന ഒരു ഋഷിയുടെ കാഴ്ചപ്പാട് പറയുകയാണ്. അതായത് അദ്ദേഹം ചരണം അനുശയം രണ്ടിനെയും വേറെ വേറെ ആണ് വ്യാഖ്യാനിച്ചത്, മനസ്സിലാക്കിയതും വ്യാഖ്യാനിച്ചത്. യാശ്രുതിൽ അനുശയ സദ്ഭാവ പ്രതിപാദനായ ഉദാഹരണം എന്താണ്? രമണീയ ചരണാഹ രമണീയാം യുവനിം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് അനുശയം ഉണ്ടെന്നുള്ളതിന് അതിനെ പ്രതിപാദനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉദാഹരിച്ച ശ്രുതി. സാധു ചരണാദി ഒന്യാപത്യം ദർശയതി. ഈ ശ്രുതി എന്താ ചെയ്യുന്നത്? ചരണം കൊണ്ട് ജന്മം, അതാണ് പറയുന്നത്. എന്നാ അനുശയ, അനുശയം കൊണ്ടല്ല, ചരണം വേറെ അനുശയം വേറെ എന്നാണ് പറയുന്നത്. അടുത്ത് പറയും രണ്ടും ഒന്ന് തന്നെ. പക്ഷെ ഒരാചാര്യന്റെ അഭിപ്രായം അതാണ്. അതെന്താണോ? അന്യചരണം അന്യു അനുശയം, ചരണം വേറെ അനുശയം വേറെ. രമണീയ ചരണ, കപൂയ ചരണ എന്നെല്ലാം പറയുന്ന ആ സ്ഥലത്ത് വരുന്ന ചരണത്തെ കുറിച്ചാണ് പറയുന്നത്. ചരണം, ചാരിത്രം, ആചാര, ശീലം ഇത്തി അനർത്ഥാന്തരം, ഇതെല്ലാം പര്യായങ്ങളാണ്. ചരണമെന്ന് പറയാം, ചാരിത്രം എന്ന് പറയാം, ആചാരം എന്ന് പറയാം, ശീലം എന്ന് പറയാം, അതിനെയാണ് ചരണം എന്ന് പറയുന്നത്. അത് ഇവിടെ പറയും, അദ്രോഹ സർവഭൂതേഷു കർമ്മണ മനസാകര അനുഗ്രഹശ്ച ജ്ഞാനം ച ശീലമേതം വിദുർബുധാഃ. ബുധന്മാരുടെ ശീലം ഇതാണ്. അദ്രോഹ സർവഭൂതേഷു, ഒരു പ്രാണികളിലും ദ്രോഹചിന്തയില്ല. ആർക്കും എന്തെങ്കിലും ഉപദ്രവം വരണമെന്ന് അവർ ചിന്തിക്കുന്നില്ല, നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കർമ്മണ മനസ ഗിര, തൻ്റെ പ്രവൃത്തി കൊണ്ട്, തൻ്റെ മനസ്സുകൊണ്ട്, തൻ്റെ വാക്കുകൊണ്ട് ആർക്കും ഒരു ദ്രോഹത്തെ ആഗ്രഹിക്കുന്നു. അത്യന്തികമായ കല്യാണം, ക്ഷേമം എല്ലാവർക്കും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബുദ്ധന്മാരുടെ ആചരണമെന്ന് പറയുന്നത് അതാണ്, അവരുടെ ശീലം അതാണ്. അനുഗ്രഹസ്ഥ ജ്ഞാനം ച, പിന്നെ അവർക്ക് ആരെയും നിഗ്രഹിക്കണമെന്നുള്ള ബുദ്ധിയില്ല. അവരുടെ അവരെന്ത് ചെയ്യുന്നു, ബുദ്ധന്മാർക്ക് അനുഗ്രഹ ബുദ്ധി മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ എന്ത് വേണം, വിവേകം വേണം, അല്ലെങ്കിൽ ഇത് സാധ്യമല്ല. പരദ്രോഹം അവിവേകം കൊണ്ടാ ചെയ്യുന്നു. ജ്ഞാനം ച, അവർ ശരിയായ വിവേകയുക്തന്മാരാണ്. ആരെയും ദ്രോഹിക്കുന്നില്ല, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നും ദ്രോഹിപ്പിക്കുന്നില്ല. അതാണ് മുഖ്യം, അതിനുവേണ്ട വിവേകവും, അതുകൊണ്ട് സർവഭൂതങ്ങൾക്കും വരുന്ന അനുഗ്രഹവും. ഇതാണ് ചരണം എന്ന് പറയുന്നത്. ആചരണമെന്നും പറയാം. വിദുർബുധാഃ എന്ന് പറയുന്നു. ചരണം, ചാരിത്രം, ആചാര, ശീലമിത്യ അർത്ഥാന്തരം. അനുശയസ്തു ഭുക്തഫലാ കർമ്മണോ അതിരിക്തം കർമാഭിപ്രേതം. അനുശയം എന്ന് പറഞ്ഞാൽ വേറെയാണ്, അത് അനുഭവിച്ചു കഴിഞ്ഞ കർമ്മത്തിൻ്റെ ബാക്കി. സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ശേഷിക്കുന്നു. രണ്ട് രണ്ടാണ്. ഇതിങ്ങനെ ഒന്നായിട്ട് പറഞ്ഞു എന്നാണ്. ശ്രുതിശ്ച കർമാചരണേ ഭേദേനുപദിച്ചത്, ഇതിന് ശ്രുതിയും പ്രമാണമാണ്. യഥാകാരി യഥാചാരി തഥാഭവതി. യഥാകാരി, അവനെന്ത് സംസ്കാരമാണോ ഉള്ളത്. യഥാചാരി, അവനെന്ത് ശീലമാണോ ഉള്ളത്. തഥാഭവതി, അങ്ങനെയായിരിക്കും അവൻ്റെ ഭാവി. രണ്ടിനെ രണ്ടായിട്ട് അശ്രുതി പറഞ്ഞു. അപ്പോ ഇതുകൊണ്ട് എന്താണ്, ഈ ബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അത് മുഖ്യമാണ്, ആ ശീലം മുഖ്യമാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഉപനിഷത്തിലും പറയുന്നു, ഇതി യാനി അനവധ്യാനി കർമാണി താനി സേവിതവ്യാനിയോ നോ ഇതരാണി യാനി അസ്മാകം സുചരിതാനി താനി ത്വയാ ഉപാസ്യാനി ഇതി ച. അവിടെയും പറയുന്നു, കർമ്മങ്ങളെ വേറിട്ട് പറയുന്നു. ദോഷമില്ലാത്ത കർമ്മങ്ങളെ നീ ആചരിക്കണം, അതുകൊണ്ട് നിനക്ക് പുണ്യമുണ്ടാകും. എന്നാൽ ഇതരാണ് ഈ പാപം ചെയ്യാൻ പാടില്ല. അപ്പോൾ പാപം, പുണ്യം, അതിന് കാരണമായിരിക്കുന്ന കർമ്മം വേറെ. ഞാൻ അസ്മാക സുചരിതാനി താനി ത്വയാ ഉപാസ്യാനി. ഗുരു ശിഷ്യനോട് പറയുന്നു, ഞങ്ങളുടെ നല്ല ശീലങ്ങളെ നീയും സ്വീകരിക്കണം എന്ന് പറയുന്നു. അത് ശീലത്തെ പറയുകയാണ്. ഇഷ്ടാപൂർത്ത ദത്താദി കർമ്മങ്ങളെ കുറിച്ചല്ല അവിടെ പറയുന്നു. രണ്ടിനെയും വേറെ വേറെയാണ് കാണിച്ചിരിക്കുന്നത്. തസ്മാ ചരണാദ് യോന്യാപത്തി ശ്രുതീർണ അനുശയ സിദ്ധി. അതുകൊണ്ട് ജന്മത്തിന് കാരണമായിരിക്കുന്നത് ശീലമാണ്. അതാണ് മുഖ്യം. തസ്മാത് ചരണാത് യോന്യാപത്തിശ്രുതേഹി, ശീലം കൊണ്ട് ജന്മം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അനുശയ സിദ്ധി, അപ്പോൾ അവിടെ അനുശയമല്ല മുഖ്യമായിരിക്കുന്ന, ശീലമാണ്. ഇതി ചേത് നേഷദോഷ എന്നൊരു പൂർവക്ഷം വരുമ്പോൾ അനുസമാനം പറയുന്നു, ഏതോ അനുശയോ ഉപലക്ഷണാർത്ഥ ഏവ ഏഷ ചരണശ്രുതി കഷ്ണാജനിരാചാര്യോ മന്യത്തെ. അപ്പോൾ പറയുന്നു അത് ദോഷമൊന്നുമില്ല. എന്താണ് ഇത് ഉപലക്ഷണമായി പറഞ്ഞാണ്. ചരണമെന്ന് പറഞ്ഞാൽ അത് സദാചാരം തന്നെയാണ്, അതും കൂടെ ചേർന്നാണ് സംസ്കാരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് രണ്ടിനെയും വേറെ വേറെ കാണണ്ട. അവന് അവന് കർമ്മവും വേണം, ആചരണവും വേണം, കർമ്മവും വേണം, ചെയ്തവും വേണം എന്നാണ്. രണ്ടും കൊണ്ടും സംസ്കാരം ഉണ്ടാകും എന്നെടുക്കുക എന്നാണ് ആചാര്യൻ പറയുന്നത്. അതാണ് ഏതോ അനുശയ ഉപലക്ഷണാർത്ഥമായ വേഷത്തിൽ, അനുശയത്തെ ഉപലക്ഷണമായി പറഞ്ഞാണെന്ന് വെച്ചാൽ ചരണം എന്ന് പറയുന്നത് കൊണ്ട് കർമ്മത്തെ അനുശയത്തെ അതുകൊണ്ടും അതിനെ തന്നെ എടുക്കണം. ഇതി കൃഷ്ണാചാര്യ മന്യത്തെ. ആനർത്ഥയ്ക്കും ഇത് ചെയ്യുന്ന തദപേക്ഷത്വം അസ്യാതേത് കസ്മാ പുനഃചരണ ശബ്ദേനൈവ ശ്രൗതം ശീലം വിഹായ ലാക്ഷണിക അനുശയ പ്രത്യായത്തെ. പറയുന്നു ചരണശബ്ദം എന്ന് പറയുന്നത് നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്, ശ്രൗതമാണ്, ശ്രുതി നേരിട്ട് പറയുകയാണ്, അതിൻ്റെ അർത്ഥം ശീലമാണ്. ആ അർത്ഥത്തെ വിട്ടിട്ട് അനുശയം, കർമ്മ സംസ്കാരമെന്ന് അങ്ങനെ നിങ്ങൾ അർത്ഥം പറയുന്നു. പൂർവക്ഷി ചോദിക്കുകയാണ് കസ്മാ പുനഃ ചരണശബ്ദേന ശ്രൗതം ശൂല ശീലം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രുതിയിൽ നിന്ന് നേരിട്ട് ബോധ്യപ്പെടുന്ന അർത്ഥം. അതിനെ വിഹായ ഉപേക്ഷിച്ചിട്ട് ലാക്ഷണികമായ അനുശയം, കർമ്മ സംസ്കാര ശേഷം എന്നെങ്ങനെ എടുക്കണം? അനുശീലസീവ ശ്രൗതസ്യ വീത പ്രതിഷിദ്ധസ്യ സദ്വസ്വാധുരൂപസ്യ ശുഭാശുഭയോർ ശുഭ അശുഭ യോന്യാപത്തി ഫലം ഭവിഷ്യത്തി. പറയുന്നു ശീലം എന്ന് പറയുന്നു ശ്രുതിയിൽ നേരിട്ട് പറഞ്ഞിരിക്കുന്ന ശീലം, അതാണ് ശ്രൗതമായ ശീലം. ശ്രുതിയിലും സ്മൃതിയിലും എല്ലാം പറഞ്ഞിരിക്കുന്ന ശ്രൗതം തന്നെ വ്യക്തമായി നിർദ്ദേശിച്ചിരിക്കുന്നു. തദശേഷ അത് സൂത്രത്തിൽ വന്നു അനുശയം. ഈ പറയുന്ന സന്ദർഭത്തിലല്ല, ശീലസീവ ശ്രൗതസ്യ വിഹിത പ്രതിഷിദ്ധസ്യ അത് ശ്രൗതമാണ്, ശ്രുതി പറഞ്ഞാണ് ശീലം. അതുകൊണ്ട് വിഹിതവും പ്രതിഷിദ്ധവും, കാരണം ശീലങ്ങളിൽ നല്ലതും ചീത്തയുണ്ടല്ലോ. സദ്വസാദ രൂപസ്യ നല്ലതും ചീത്തയുണ്ട്, ശുഭാശുഭ യോന്യാപത്തി അതുകൊണ്ട് തന്നെ എന്തോരും പുണ്യജന്മവും പാപജന്മവും കിട്ടും, ഫലം ഭവിഷ്യത്തിൽ അതുണ്ടാകും. അവശ്യം ശീലസ്യാപിക്കും ഫലം അഭ്യുഗന്ധവ്യം. അതുകൊണ്ടെന്താണ് ശീലത്തിനും ഫലത്തെ കൽപ്പിക്കണം. അതും പറഞ്ഞിരിക്കുകയല്ലേ അദ്രോഹ സർവഭൂതാനു ഫലം വേണ്ടേ? ശീലസ്യാപിക്കും ഫലം അഭ്യുഗന്ധവ്യം, അന്യതാഹി അനർത്ഥക്യമേവ ശീലസ്യ പ്രസ്യ, അല്ലെങ്കിൽ ശീലം വ്യർത്ഥമാകുന്നു. ഇതി ചെയ്യുന്ന ഏഷദോഷ കുതഃ തദപേക്ഷത്വ ഇഷ്ടാധി കർമ്മജാതം ചരണാപേക്ഷം. പറയുന്നു ശീലം വേണം, അദ്രോഹ സർവഭൂതാന എന്ന് പറയുന്ന ശീലം കൊണ്ട് ഇഷ്ടാപൂർത്താദി കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. അതോടുകൂടി വേണം ചെയ്യേണ്ടത്, ദ്രോഹബുദ്ധിയോടുകൂടി ഒന്നും ചെയ്യരുത്. നനോ സദാചാരഹീന കശ്ചിത് അധികൃതസ്യ ആചാരഹീനം ന പുനന്തി വേദാഹ ഇത്യാദി സ്മൃതി. ഇത് വളരെ പ്രസിദ്ധമായ ഒരു സ്മൃതിവാക്യമാണ്, ആചാരഹീനം ന പുനന്തി വേദാഹ, വേദാഹ ആചാരഹീനം ന പുനന്തി. എല്ലാവരും പല സ്ഥലത്തും ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ്. വേദങ്ങൾ ആചാരഹീനമായവനെ പവിത്രമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേദ വിഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ അവൻ ആചാരങ്ങളെ പരിപാലിച്ചില്ലെങ്കിൽ ആ കർമ്മം കൊണ്ട് അവന് പുണ്യമുണ്ടാകത്തില്ല. ഇവിടെ ശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പുണ്യം ഉണ്ടാകുകയാണ്. അതുകൊണ്ടത് മുഖ്യമായൊരു കാര്യമാണ്. ശീലം എന്ന് പറയുന്നു ഇത്. മനുഷ്യർ എത്രമാത്രം പാലിക്കുന്നു എന്നുള്ളത് വേറെ, പക്ഷെ ശ്രുതി പറയുന്നതാണ്. ഇതൊക്കെ പാലിക്കുന്നവൻ സത്യധർമാദികളെല്ലാം പാലിക്കണം, അവന്റെ ജീവിതത്തിൽ നിഷ്ഠയായിട്ട്. അത് പാലിച്ചു കഴിഞ്ഞാലേ ആ കർമ്മങ്ങൾ ഫലത്തെ ചെയ്യത്തുള്ളൂ. അത് സ്വർഗാദി ഫലങ്ങളായാലും ശരി, അന്ധകരണ ശുദ്ധിയായാലും ഏതായാലും ശരി, ഫലത്തിന് ശീലം മുഖ്യമാണ്. അതാണ് ആചാരഹീനം പുനന്തി വേദാഹ പറയുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവൻ അധികാരിയല്ല കർമ്മത്തിന്. എന്നാര് പറഞ്ഞു സ്വന്തം വ്യാഖ്യാനമാണ്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, പിന്നെങ്ങനെയാ സംശയം വരുന്നത്? ഞാനങ്ങനെ ഒരർത്ഥം പറഞ്ഞില്ല, പിന്നെങ്ങനെയാ സംശയം വന്നു? ധർമ്മജ്ഞാനം കൂടാതെ സംശയജ്ഞാനം ഉണ്ടാകത്തില്ലെന്ന്. സംശയജ്ഞാനത്തിന് കാരണം ധർമ്മജ്ഞാനം. ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സംശയം വരാം. ആ പറഞ്ഞ് ശരിയാണോ തെറ്റാണോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, പിന്നെ എങ്ങനെ സംശയം വരുന്നു? ആ സംശയം അസ്ഥാനത്താണ്. ശീലം എന്താണെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞു. എന്താണ് അദ്രോഹ സർവഭൂതാനാം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ ശീലം എന്ന് പറയുന്നത് മുഖ്യമാണ്. അതായത് കർമ്മം എന്ന് പറയുന്നത് ഇപ്പൊ മീമാംസകരെ സംബന്ധിച്ചായാലും ശരി, അദ്വൈതികളെ സംബന്ധിച്ചായാലും ശരി, അതിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ മീമാംസകർക്കും ആത്മീയതയുണ്ട്. എന്താണ് ആത്മീയത അവരുടെ? അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവുണ്ട്, ശരീര ഭിന്നമായ ആത്മാവുണ്ട്. അത് പുണ്യഭാവങ്ങൾ അത് സമ്പാദിക്കുന്നു. ശരീരമല്ലല്ലോ അവിടെ പോയി സുഖ ദുഃഖങ്ങളെ അനുഭവിക്കുന്നു. ആത്മീയത അവർക്കും ഉണ്ട്. ഭാഷകാരൻ എന്താ ചെയ്യുന്നത്? ആത്മീയതയെ കർമ്മവിമുക്തമാക്കി. ഭാഷകാരൻ പറയുന്ന അത് ആത്മീയത ഇരുന്നോട്ടെ, പക്ഷെ കർമ്മം വേണ്ട. അതുകൊണ്ട് പറഞ്ഞ എന്താണ്? സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നു ഭാഷകാരനും അവരും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ അങ്ങനെ അതിനെ തള്ളി എങ്കിലും കർമ്മത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അത് അംഗീകരിക്കുന്നു, ഭാഷകാരനും അംഗീകരിക്കുന്നു. എന്നുവെച്ചാൽ അതിനു വേണ്ടിയിട്ടാണ് ഭാഷകാരൻ തന്നെ എന്ത് ചെയ്തത്? താൻ ഉപേക്ഷിച്ചെങ്കിലും വർണ്ണ ആശ്രമ വ്യവസ്ഥയെ വീണ്ടും സ്ഥാപിക്കുന്നു. അതുകൂടാതെ തത്വജ്ഞാനത്തിന് നിലനിൽപ്പില്ല എന്നാണ്. ആ വ്യവസ്ഥയിലെ ദോഷങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, പക്ഷേ അങ്ങനെ ഒരു വ്യവസ്ഥ വേണം, ഇല്ലാതെ തത്വജ്ഞാനത്തിന് നിലനിൽപ്പില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ബ്രഹ്മസൂത്രം ചർച്ച ചെയ്യുന്നു. വ്യവസ്ഥയുള്ളത് കൊണ്ടാണ് മഴയും കാറ്റും ഒന്നും അടിക്കാതിരിക്കാനുള്ള ഒരു കെട്ടിടമുണ്ട്, അതുകൊണ്ട് മാത്രം ആരും ഇവിടെ ഒന്നിരിക്കത്തില്ല. ഉറപ്പ് വേണം, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടുമെന്ന്, ഇല്ലെങ്കിൽ ആരും കാണത്തില്ല. വ്യവസ്ഥയില്ലെങ്കിൽ ഇവിടെ ഒരു ചർച്ചയും നടക്കത്തില്ല. അന്നമില്ലെങ്കിൽ ഇത് നടക്കൂ? നടക്കത്തില്ല. ഇപ്പോഴൊരു സുനാമി വരട്ടു, കാണാമല്ലോ എത്ര ചർച്ച കൂടെ നടക്കുമെന്ന്. എല്ലാം വാലം പൊക്കി ഓടും, ആരെങ്കിലും ഇവിടെ ഇരിക്കൂ? അപ്പോ ഈ ബ്രഹ്മവിചാരമാണെങ്കിലും ശരി, ഒരു വ്യവസ്ഥയിലേ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ നടക്കത്തില്ല. നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ് ആ വ്യവസ്ഥ. പക്ഷെ ഭാഷ്യകാരന്റെ വിശ്വാസം എന്ന് പറയുന്നത് വർണ്ണ വ്യവസ്ഥയും ആശ്രമ വ്യവസ്ഥയും ദൃഢമായിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രഹ്മവിദ്യയ്ക്കും വ്യവസ്ഥ ലോകാവസാനം വരെ ഉണ്ടായിരിക്കുമെന്നാണ് ധരിച്ചത്. അതുകൊണ്ടാണ് ആശ്രമ വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയും ഇതിനോടൊപ്പം ഉറപ്പിക്കാൻ ശ്രമിച്ചത്. അതിനുവേണ്ടി ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടത്തിയത്. അതിൽ ആശ്രമം ഏത് വ്യവസ്ഥയായാലും കാലം കൊണ്ട് വ്യവസ്ഥകൾക്ക് മാറ്റം വരും, അതംഗീകരിക്കുന്നുണ്ട്. അംഗീകരിച്ചാൽ കൂടിയും പൂർണമായും ജ്ഞാനത്തെ കർമ്മത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റത്തില്ല. കാരണം വ്യവസ്ഥയില്ലാതെ സാമൂഹികമായ ഒരു പരിരക്ഷയില്ലാതെ ഇന്ന് ഒരു കാലത്തും നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് അത് പലയിടത്തും നശിച്ചുപോയത്. ശങ്കരാചാര്യർ വിചാരിച്ചിട്ടും നിലനിർത്താൻ കഴിഞ്ഞില്ല. ശങ്കരാചാര്യരുടെ കാലത്ത്, ഈ വിചാരങ്ങൾ നടന്നിരുന്ന കാലത്ത്, സ്ഥലങ്ങളിൽ ഇന്ന് ബ്രഹ്മവിചാരത്തിന് ഇന്ന തല കാണത്തില്ല. എന്തുകൊണ്ട്? അത്തരമൊരു സാമൂഹിക പരിരക്ഷയില്ല അവിടെ. ആശ്രമ വ്യവസ്ഥ ശരി, പക്ഷെ അത് വർണ്ണവ്യവസ്ഥ കൊണ്ടും സാധിക്കാമെന്ന് വിചാരിച്ചിടത്താണ് ശങ്കരാചാര്യർക്ക് അബദ്ധം പറ്റിയത്. അതാണ് പറഞ്ഞ അത് ദീർഘദർശനമില്ലാത്തൊരു കാഴ്ചപ്പാടായിപ്പോയി. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ പഴയ ചരിത്രമൊക്കെ പറയേണ്ടി വരും. നിലനിർത്താൻ പറ്റിയില്ല ആ വ്യവസ്ഥ. നിലനിൽക്കുന്ന വ്യവസ്ഥയല്ല ആശ്രമ വ്യവസ്ഥയ്ക്ക് പോലും മാറ്റം ആണ് പറയുന്നത് ദീർഘവീക്ഷണമില്ലാത്ത ആചാര്യൻ. ഒരു വ്യവസ്ഥ ആവശ്യമാണ്, പക്ഷെ അത് വർണ്ണവ്യവസ്ഥ പാടില്ലായിരുന്നു. അവിടെയാണ് തകരാറ് പറ്റിയത്. കാരണം അവിടെ ഈ പറയുന്ന സിദ്ധാന്തത്തിന് തന്നെ വിരോധം വന്നു. എന്താണോ ഇവിടെ ശീലം വേണമെന്ന് പറഞ്ഞു, അദ്രോഹ സർവഭൂതാനാ. പക്ഷെ അത് പോയി, സർവഭൂതങ്ങൾക്കും ദ്രോഹം വരാൻ പാടില്ല എന്നുള്ള വിചാരത്തിലായിരിക്കണം മുമ്പോട്ട് പോകേണ്ടത്. പക്ഷെ അത് ദീർഘദർശനം ചെയ്യാൻ കഴിഞ്ഞില്ല. താൻ പറഞ്ഞതൊക്കെ ബാക്കിയുള്ളവർക്ക് നാളെ ദ്രോഹമായി വരും എന്ന് ചിന്തിക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ടാണ് അതിന് നിലനിൽപ്പില്ലാതെ പോയത്. പക്ഷേ ശങ്കരാചാര്യർ ആഗ്രഹിച്ചത്, ശങ്കരാചാര്യരുടെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് ശരിയാണ്. എന്താണ്? ഒരു വ്യവസ്ഥയിലേ ഇത് നിലനിൽക്കത്തുള്ളൂ. പലയിടത്തും ആവർത്തിച്ച് പറയുന്നുണ്ട് വർണ്ണ ആശ്രമ വ്യവസ്ഥ, അതിന് മാത്രമേ ബ്രഹ്മവിദ്യ നിലനിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥ ഉണ്ടായാലേ നിലനിൽക്കത്തുള്ളൂ. നേരത്തെ ഉദാഹരണം പറഞ്ഞ പോലെ ഈ ഒരു വ്യവസ്ഥയില്ലെങ്കിൽ ഇവിടെ ആരും ഇത് ചർച്ച ചെയ്യത്തില്ല. പക്ഷെ അതിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് അതിൽ ദ്രോഹം കടന്നു വരാൻ പാടില്ല, ശീലമായിരിക്കണം അത്. പക്ഷെ അത് ദീർഘദർശനം ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെയാണ് തകരാറ് സംഭവിച്ചത്. ചരിത്രം നമുക്കതാണ് മനസ്സിലാക്കി തരുന്നത്. ശങ്കരാചാര്യരുടെ കാലം എപ്പോഴാണോ സർവസമ്മതമായി പറയുന്നത് എട്ടാം നൂറ്റാണ്ട്. ഒമ്പതാം നൂറ്റാണ്ടിൽ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചു? ഒമ്പത് പത്തിൽ ആണ് കള്ളന്മാരിവിടെ കയറിപ്പറ്റിയത്, കൊള്ളക്കാർ. ആദ്യം വന്നു ഗസ്നി, രണ്ടാമത് വന്നു ഘോറി. ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. അവർ വന്ന് ഇതെല്ലാം നശിപ്പിച്ചു. അപ്പോ അവര് കടന്നെടുത്ത് പിന്നെ എന്തെങ്കിലും ബ്രഹ്മവിദ്യ നടന്നു? ഇന്ന് നടക്കും? ഇല്ല. അപ്പൊ അതൊക്കെ തുടർച്ചയായിട്ട് സംഭവിച്ചു. പിന്നെ നൂറ്റാണ്ടുകൾ അത്തരം ആക്രമങ്ങളും ഇതെല്ലാം നടന്നു. അപ്പൊ ഈ പറയുന്ന ആശ്രമ ഭരണ വ്യവസ്ഥ ഇതിനെ നിലനിർത്തിയോ? സഹായിച്ചോ? ഇല്ല. അതൊന്നും നിലനിർത്തിയില്ല. അപ്പോൾ അത് ആ വ്യവസ്ഥ മതിയായ വ്യവസ്ഥ ആയിരുന്നില്ല ഇത് നിലനിർത്താൻ. അപ്പോൾ അതിന് ശീലം ഉണ്ടായിരുന്നില്ല. അദ്രോഹ സർവഭൂതാനാം, അല്ലെങ്കിൽ ഭാവിയിൽ അത് ദോഷമായി വരുമെന്ന് ചിന്തിക്കാൻ കഴിയില്ല ആചാര്യൻ. അതിന് ബുദ്ധനെ കുറ്റം പറഞ്ഞിട്ടോ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഏഴാം നൂറ്റാണ്ടിൽ കുമാരൻ്റെ ഭട്ടൻ, ഏഴാം നൂറ്റാണ്ടാണ്. ഇപ്പം തന്നെ ബൗദ്ധന്മാരെല്ലാം അവസാനിച്ചു, വൈദിക മതത്തെ പുനഃസ്ഥാപിച്ചു ഏഴും എട്ടും കാലഘട്ടത്തിൽ. പക്ഷെ അതുകൊണ്ട് ഭാരതത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ, അത് വേറെ വിഷയം. പക്ഷെ അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? അത് ശരിയാണ്. ആശയം എന്താണ്? ശീലം വേണമെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഇതെങ്ങനെ നടപ്പിലാക്കണമെന്നിടത്താണ് തകരാറ് പറ്റിയത്. വർണ്ണ വ്യവസ്ഥയിലൂടെ നടപ്പിലാക്കാമെന്ന് വിചാരിച്ചിടത്താണ് തകരാറ് പറ്റിയത്. അതാണ് എപ്പോഴും നമ്മൾ പറയുന്നത്, ദീർഘ വീക്ഷണമില്ലാത്ത ആചാര്യനും പറയുന്നത് കൊണ്ടാണ് ആ വീക്ഷണം പാളിപ്പോയി. അതുകൊണ്ടിവിടെ പറയുന്നത് രണ്ട് സമന്വയിപ്പിക്കണം, കർമ്മത്തെയും ശീലത്തെയും സമന്വയിപ്പിക്കണം. കർമ്മം വേണ്ട എങ്കിലും കർമ്മം ആവശ്യമാണ്. ആ കർമ്മം ഏത് വ്യവസ്ഥയിലൂടെയാണോ ആ വ്യവസ്ഥയിൽ ശീലം ഉണ്ടായിരിക്കും, എന്നാലേ നിലനിൽക്കത്തുള്ളൂ. വിദ്യ ഇല്ലെങ്കിൽ അതിന് കോട്ട സംഭവിക്കും. അതാണ് സംഭവിച്ചത്.